2:7 തദ്ഭാവോ നാഡീഷു തശ്രുതൈരാത്മനിച്ച. തത്ര സതി സംബന്ധ തവത് ഏകത്വാത് ന വിജാനാതി ഇതി യുക്തം തത്കേനപം വിജാനിയാത് ഇതി ശ്രുതേഹി. തത്കേനകം വിജാനിയാത് ഇത് മൈത്രേയ സംവാദത്തിൽ എന്ന് പറയുന്നു. അവിടെ പറയുന്നത് തത്വത്തെ അറിഞ്ഞവനെ കുറിച്ച്, തത്വത്തെ അറിഞ്ഞാൽ എന്ന് പറയുന്നു. തത്വത്തെ ഗ്രഹിച്ചവനെ സംബന്ധിച്ച് അവിടെ ഭേദം ബുദ്ധിയില്ല. അവിടെ അറിയുന്നവനും അറിയുന്ന വിഷയവും അറിയാൻ ഉപയോഗിക്കുന്ന കരണം എല്ലാം ഒന്ന് തന്നെ. അതുകൊണ്ട് ഭിന്നത്വേന ഒന്നിനെയും അറിയുന്നില്ല, പരമാർത്ഥമായി അറിയുന്നില്ല എന്നർത്ഥം. ഭേദബുദ്ധി സാധാരണ ജീവന്മാർക്കുള്ള ഭേദബുദ്ധി ഇല്ല. ആ ഭേദബുദ്ധിയെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് കേനക്കം വിജാനിയ, എന്തുകൊണ്ട് ആരെ അറിയും എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് തത്വജ്ഞാനത്തെ ആശ്രയിച്ച് പറഞ്ഞിരിക്കുകയാണ്. തത്വജ്ഞാനത്തിൽ അങ്ങനൊരു ഭേദബുദ്ധി ഇല്ല. അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? സതിസമ്പത്തി, അവിടെ ജീവൻ സത്തിൽ നിന്ന് തന്നെ അന്യമായി കരുതുമ്പോഴാണ് ഭേദം പരമാർത്ഥമായി അനുഭവപ്പെടുന്നത്. തന്നെ സത്തായി തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭേദ പരമാർത്ഥ ഭേദമില്ല. എന്തുകൊണ്ട്? ഏകത്വ സത്തുമായി ഏകമാണ് എന്നവൻ അറിയുന്നു. ഇപ്പൊ സൺ മാത്രം സത്ത് മാത്രമേ ഉള്ളൂ എന്നറിയുന്നു. പിന്നെ എങ്ങനെയാ ഭേദബുദ്ധി അവന് പരമാർത്ഥമായി ഉണ്ടാകുന്നു? അതില്ല എന്നുള്ളതാണ് ഇവിടെ വിശേഷിച്ച് പറയുന്നത്. ഇത് പറയുന്നത് തത്വത്തെ ഗ്രഹിച്ചവനെ കുറിച്ചാണ്. അവന് പരമാർത്ഥ ബുദ്ധി ഭേദത്തിലില്ല എന്ന്. പക്ഷെ അതേ കാര്യം തന്നെ ഇവിടെ സുഷുപ്തിക്കും പറയും. സുഷുപ്തിയിലും സത്സമ്പത്തി എന്ന് പറഞ്ഞാൽ അവിടെ ഏകത്വം തന്നെ, രണ്ടാമതൊന്നില്ല. അപ്പോ അവിടെയും പറയുന്നു, അവിടെയും കേനകം വിജാനിയ, എന്തുകൊണ്ട് ആരെ അറിയും എന്നാണ്. ഇവിടെ തുടർന്ന് പറയും, പ്രത്യസംജ്ഞ അസ്ഥി. അങ്ങനെയുള്ളവൻ, തത്വത്തെ അറിഞ്ഞവൻ, അവൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ബോധമില്ല എന്ന് പറയും. എന്നുവെച്ചാൽ സംസാരമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് സംസാര അനുഭവമില്ല. ജനനം മരണം പ്രപഞ്ചം ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നുമില്ല. അപ്പൊ അതിനെക്കുറിച്ച് വീണ്ടും മൈത്രി ചോദിക്കുക, എന്താണ് വിജ്ഞാനഖനൻ ആണെന്ന് പറഞ്ഞു, പിന്നെ മരിച്ചാൽ ബോധമില്ലെന്ന് പറഞ്ഞു. അതെന്താണ്? അപ്പോൾ അത് സംസാര നിവൃത്തിയാണ്. അപ്പോൾ ബോധത്തോടു കൂടിയിരുന്ന് ജാഗ്രത് സ്വപ്ന വ്യവഹാരങ്ങളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പരമാർത്ഥമാണ് എന്ന് കരുതിയിരിക്കുന്നതാണ് സംസാര വ്യവഹാരം. അപ്പോൾ വിജ്ഞാനഘനൻ ആയിരിക്കുന്നത് കൊണ്ട് പിന്നെ അവിടെ എങ്ങനെ വ്യവഹാരം സംഭവിക്കും? അവിടെ വിജ്ഞാനഖനൻ എന്ന് പറയും. മാണ്ഡവ്യത്തിൽ പറയുമ്പോൾ പ്രജ്ഞാനഖനൻ എന്ന് പറയും. പ്രജ്ഞാനഖനം എന്നെന്തിനാ പറഞ്ഞു? പറഞ്ഞ ജാത്യന്തര നിഷേധം, മറ്റൊരു വസ്തുവില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഉദാഹരണം പറയുന്ന അയോഘനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പ് മാത്രമൊന്നാണ്, അവിടെ വേറെ ഒന്നുമില്ല, ഇരുമ്പ് മാത്രമായിരിക്കും, ഒരു ഇരുമ്പ് കട്ട, അതിനാണ് പറയുന്നത് അയോഘനം. അതുപോലെ വിജ്ഞാനം മാത്രമായിരിക്കും, അതിനെ പറയും വിജ്ഞാനഖനം. പ്രജ്ഞാനം മാത്രമായിരിക്കും, പറയും പ്രജ്ഞാനഖനം. ജാത്യന്തര നിഷേധം, മറ്റേതെങ്കിലും ഒരു വസ്തുവിനെ നിഷേധിക്കും, മറ്റെന്തെങ്കിലും അതുകൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അതിനെ ഖനശബ്ദം ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആയിരിക്കുന്നത് കൊണ്ട് മറ്റൊന്നിനെ അറിയാനൊന്നും വേണ്ടേ? തന്യവനു വിനശ്യതി എന്നെല്ലാം പറയും. അതിൽ തന്നെ എല്ലാം അവസാനിക്കുന്നു. ഇപ്പൊ ജന്മത്തിന് മുമ്പും മരണത്തിന് ശേഷമുള്ള കാര്യം സുഷുപ്തി പോലെ തന്നെ തത്വത്തിന്റെ ദൃഷ്ടിയിലാണെങ്കിൽ ഒന്നും പറയാൻ കഴിയത്തില്ല. അതിന് മുമ്പ് ജന്മം അല്ലെങ്കിൽ മരണം ഇതൊന്നും പറയാൻ കഴിയത്തില്ല. പിന്നെ പറയുന്നത് തത്വദൃഷ്ടിയിലല്ല, വ്യാവഹാരികമായ ദൃഷ്ടിയിൽ അങ്ങനെ പറയുന്നു. മരണശേഷമുള്ള ഫലങ്ങളെക്കുറിച്ചും മറ്റും. അതുകൊണ്ട് പ്രത്യസംജ്ഞാസ്തി എന്ന് പറയുന്ന സുഷുപ്തിയെക്കുറിച്ച് പറയുന്നു. ഇവിടെ അസുഷുപ്തിയിലും മരണശേഷവും ഒന്ന് തന്നെ. സുഷുപ്തിയിൽ എന്തെങ്കിലും ബോധമുണ്ടെന്നോ സുഷുപ്തിയിൽ സംസാരമുണ്ടെന്നോ ഒന്നുകൂടെ അംഗീകരിക്കുന്നില്ല. അങ്ങനെ പിന്നെ മരണത്തിന് ശേഷം പിന്നെ ബോധമുണ്ട് എന്നുള്ളത് എങ്ങനെ തത്വത്തിൽ അംഗീകരിക്കാൻ പറ്റും? ആരോപിത ദൃഷ്ടിയിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, കാര്യകാരണ യുക്തിയിൽ പറയുമ്പോൾ ഇതിനൊരു കാരണം വേണം, പൂർവ്വത്തിലൊന്നുണ്ട്, പിന്നെ കൃതപ്രണാശം അകൃതാഭ്യാഗമം ഇങ്ങനെയൊക്കെയുള്ള യുക്തികളാണ് അവിടെ ഉപയോഗിക്കുന്നത്. ആ യുക്തികളൊക്കെ ഉപയോഗിച്ചിട്ട് പറയും ഇത് ഇങ്ങനെയൊന്നും വെറുതെ കാരണമില്ലാതെ സംഭവിക്കാൻ പാടില്ല, ഈ ചെയ്യുന്നതൊന്നും വെറുതെ ആകാൻ പാടില്ല, ഇങ്ങനെയുള്ള യുക്തികളിലൂടെ, കേവല യുക്തികൾ എന്നാണ്. പിന്നെ അതിനെ കേവല യുക്തി എന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ല, അതുകൊണ്ട് പറയുന്നത് ശ്രുതി പ്രമാണമാണെന്ന് പറയും. അതൊന്നും പരമാർത്ഥികമായി പറയുന്നുണ്ട്. പരമാർത്ഥികമായി പറഞ്ഞു കഴിഞ്ഞാൽ സുഷുപ്തി പോലും അങ്ങനെ നിരൂപണം ചെയ്യാൻ സാധിക്കുന്നില്ല. പ്രജ്ഞാനഘനം എന്നല്ലാതെ മറ്റൊന്നും അവിടെ പറയാൻ കഴിയത്തില്ല. വിജാനിയാഖ്യേന വിജാനിയാ കം വിജാനിയ എന്ന് വെച്ചാൽ അവിടെ അറിവെന്ന് പറയുന്ന ഒരു കാര്യം സംഭവിക്കുന്നില്ല. സംഭവിക്കാത്ത കാര്യത്തെ കുറിച്ച് എന്ത് പറയാൻ പറ്റും? അത് അസാധ്യമാണോ? അതിന് കാരണം ഇവിടെ എന്താ പറയുന്നത്? സതിസമ്പന്നത്വ സതിസമ്പന്ന, അവിടെ സത്തിനോടേക്ക് ഭവിച്ചിരിക്കുകയാണ്. എന്താണോ പരമാർത്ഥം അത് മാത്രമേ ഉള്ളൂ. തദേകത്വ സംഭവിച്ചിരിക്കും. ആ പരമാർത്ഥ സത്യത്തോട് ഏകത്വം സംഭവിച്ചിരിക്കുന്നു. വിജാനാദി ഇതി യുക്തം കൊണ്ട് അറിയുന്നില്ല എന്ന് പറയുന്നതാണ് യുക്തം എന്ന് പറഞ്ഞില്ല. അപ്പോ ഇവിടെ സാധാരണ പറയുന്ന എന്താണ്? ഒന്നും അറിഞ്ഞില്ല എന്നുള്ളത് അവിടുത്തെ അവിടെ അറിവില്ലായ്മ അറിഞ്ഞുകൊണ്ടിരുന്നു. ആ അറിവില്ലായ്മ അറിഞ്ഞതിനെ സ്മരിക്കുന്നു, അനുഭവമില്ലാതെ സ്മരിക്കാൻ കഴിയത്തില്ല. ഇതൊക്കെയാണ് സാധാരണ പറയുന്നത്. അപ്പോൾ അവിടെ എന്തിനാ അറിഞ്ഞുകൊണ്ടിരുന്നു? അതാണ് അജ്ഞാനം. അപ്പോൾ ഇവിടെ ഭാഷകാരൻ അതല്ല പറയുന്നു. അവിജ്ഞാനേ അവിജ്ഞാനത്തിന് ന വിജാനാദി അറിയുന്നില്ല എന്ന് പറയുന്നതിന് കാരണം വേറെയാണ്. അറിയുന്നില്ല എന്ന് എപ്പോഴോ പറയുന്നത്, അവിടെ പറയുന്നില്ല. ഉണർന്നതിന് ശേഷം പറയണം ഒന്നും അറിഞ്ഞില്ല എന്നുള്ള അത് വെച്ചുകൊണ്ട് പറയുന്നു അവിടെ ഒന്നും അറിഞ്ഞില്ല. അത് പറയാം സുഷുപ്തിയിലൊന്നും അറിയുന്നില്ല എന്ന് പറയാം. ഇപ്പൊ പറയാം ആ അവസ്ഥയെ കുറിച്ച് ചിന്തിച്ചിട്ട് പറയണം. അവിടെ ഒന്നും അറിഞ്ഞില്ലെന്നും പറയാം, ആ അവസ്ഥയിൽ ഒന്നും അറിയുന്നില്ല എന്നും പറയാം. പൂർവാവസ്ഥ എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്, അവിടെ ഒന്നും അറിഞ്ഞില്ല ഭൂതകാലത്ത്. ആ അവസ്ഥയെക്കുറിച്ച് ഇപ്പോഴും നിഷേധിക്കാൻ വയ്യാത്ത ആ അവസ്ഥയെക്കുറിച്ചുള്ള ബോധമുണ്ട്, ഇപ്പോൾ ഇപ്പോൾ ബോധമുണ്ട് എന്ന് പറയുന്നു. ആ അവസ്ഥയെക്കുറിച്ച് പറയുന്നു, അവസ്ഥയെക്കുറിച്ചുള്ള ബോധമുള്ളതുകൊണ്ട് ഒന്നും അറിയുന്നില്ല. ആ അവസ്ഥയിൽ ഒന്നും അറിയുന്നില്ല, ജാഗ്രത വരുമ്പോൾ അറിയുന്നു. ഇങ്ങനെ പറയുന്നതിനുള്ള കാരണം അവിടെ എന്തിനെങ്കിലും അനുഭവിച്ചിട്ടല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് കാരണം എന്താണ്? സതിസമ്പന്ന ഏകത്വ, അവിടെ ഏകത്വത്തെ പ്രാപിച്ചിരിക്കുകയാണ്. അറിയാൻ രണ്ടാമതൊന്നില്ല എന്നർത്ഥം. ഏകത്വത്തെ പ്രാപിച്ചെന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നില്ല, പിന്നെ എങ്ങനെ അറിയും? അറിയണമെങ്കിൽ അറിയുന്നവൻ്റെ മുമ്പിൽ എന്തെങ്കിലും വേണ്ടേ? ഏകത്വം എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടില്ലല്ലോ. അത് വരാതെ പറയും സലില ഏകോ അദ്വൈത, അവിടെ അദ്വൈതനായിരിക്കുന്നു. അപ്പോൾ അതാണ് ഉണർന്നതിന് ശേഷം പറയുന്നത്. അറിഞ്ഞില്ലെന്നോ അല്ലെങ്കിൽ അവിടെ അറിയുന്നില്ലെന്നോ എന്നെല്ലാം പറയുന്നത് ആ ഏകത്വമാണെന്നാണ് ഇവിടെ പറയുന്നത്. അത് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിന് പറയുന്നു തത്കേനകം പശ്യത്, ഏകത്വത്തെ പ്രാപിച്ചിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് എന്തിനെ അറിയും എന്ന്. ഇവിടെ തത്വജ്ഞാനിയെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് എന്തിനെ അറിയും എന്ന് പറയുന്നിടത്ത് ഇവിടെ പരമാർത്ഥികമായ അറിവില്ല എന്നുള്ളതാണ്. ഭാഷകാരൻ തന്നെ പറയുന്നു, അങ്ങനെ പരമാർത്ഥത്തെ അറിഞ്ഞു കഴിഞ്ഞാലും പരമാർത്ഥമല്ല എന്നുള്ള അറിവുണ്ടല്ലോ. ഇവിടെ പരമാർത്ഥത്തെ അറിയുന്നു, അതുകൊണ്ട് എന്താണോ പ്രതീതി അത് പരമാർത്ഥമല്ല എന്ന് പറയുന്നു. പരമാർത്ഥം എന്താണെന്ന് പറയുന്നു. അപ്പൊ പിന്നെ കേനകം പശ്യ എന്ന് പറഞ്ഞാൽ എന്താ അവിടുത്തെ അർത്ഥം? പരമാർത്ഥമായി ഒന്നിനെ അറിയുന്നില്ല, അന്യമായി എന്തിനാണോ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനൊന്നും പരമാർത്ഥമായി അറിയുന്നില്ല. ആ വ്യത്യാസമുണ്ട്. അപ്പൊ സുഹൃത്തിയിൽ അങ്ങനെയല്ല, അവിടെ പരമാർത്ഥമായി തന്നെ അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റൊന്നിനെയും പരമാർത്ഥമാണെന്നോ അല്ലെങ്കിൽ പരമാർത്ഥമല്ലെന്നോ രണ്ടു തരത്തിലും അറിയുന്നില്ല. ജാഗ്രതത്തിലെ അനുഭവം അവിടെ ഇല്ല, ഏകത്വം കൊണ്ട് ആ വ്യത്യാസമുണ്ട് തത്വജ്ഞാനവും സുഷുപ്തിയും തമ്മിൽ. പക്ഷെ എന്നാലും അവിടെ ഏകത്വമാണ്, ബോധമില്ല, പ്രപഞ്ചബോധമില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇതി ശ്രുതി നാഡീഷു പുരീതയാനസ്യ അവിജ്ഞാനേ കാരണം സഖ്യം വിജ്ഞാനം ഭേദവിഷയത്വാ എത്ര വാ അന്യദിവസ്യ തത്ര അന്യോ അന്യത് പശ്യേ. എത്ര വാ അന്യദിവസ്യ തത്ര അന്യോ അന്യത് പശ്യേ. ഇത് പറയുന്ന ശ്രുതിയെ കുറിച്ച് ജനകയാജ്ഞവൈക്യ സംവാദത്തിൽ പറയുന്ന ഇതി ശ്രുതേഹി. അന്യദിവസ്യ, അന്യത് പരമാർത്ഥമല്ലാത്തതുകൊണ്ടാണ് അന്യദിവ എന്ന് ചേർത്തത്. അന്യം പോലെ അറിയുന്നു, ഭേദത്തെ അറിയുന്നു, അങ്ങനെ അത് നിലനിൽക്കുന്നു, അങ്ങനെ നിലനിൽക്കുന്നു അറിയുന്നു. അങ്ങനെ ഒരു അന്യത്തിൻ്റെ നിലനിൽപ്പിനെ അറിയുന്നു എന്നർത്ഥം. അനുഭവത്തിലൂടെയാണ് അത് നിലനിൽക്കുന്നത്, അല്ലാതെ സ്വതന്ത്രമായി നിലനിൽപ്പില്ല. അനുഭവമാണ് അതിനെ പ്രമാണീകരിക്കുന്നത്. അന്യമായിട്ടുണ്ട്, അനുഭവത്തെ ആശ്രയിച്ചല്ലേ പറയും. അങ്ങനെ വരുന്നിടത്ത് അന്യ അന്യ പശി ഭേദബുദ്ധിയോടുകൂടി ഗ്രഹിക്കുന്നു. ഇത് പറയുന്നതും എന്താണ്, സുഷുപ്തിയിൽ അന്യമായി ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സുഷുപ്തിയിലെ ദ്രഷ്ടാവെന്ന് പറഞ്ഞാലും, ദ്രഷ്ടാവെന്ന് പറയുമ്പോൾ ദൃശ്യം വേണ്ടേ, സ്വപ്ന ദ്രഷ്ടാവെന്ന് പറഞ്ഞാൽ ശരിയാണ്, അവിടെ ദൃശ്യമുണ്ട്. ഇവിടെ പറയുന്നത് സുഷുപ്തിയിൽ ഏകത്വത്തെ പ്രാപിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവിടെ ദ്രഷ്ടാവില്ലെന്നാണ്. എന്നാലും അങ്ങനെ ഒരു ശബ്ദം പ്രയോഗിക്കുന്നേ തെറ്റില്ല, കാരണം അത് പ്രജ്ഞാനഖനൻ ആയിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എങ്ങനെയാണോ അവൻ സർവേശ്വരനായിരുന്നു എന്നൊക്കെ പറയും, കാരണം ആ സുഷുപ്തിയിലിരിക്കുന്ന ദൃഷ്ടാവ് നിരുപാധീനായിരിക്കുന്ന ആ ദൃഷ്ടാവ് തന്നെയാണ് ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഇരുന്ന് സർവത്തെയും അറിയുന്നു. ആർത്ഥത്തിലൊക്കെ പറയാം ദൃഷ്ടാവാണെന്ന്, അത് ഭാഷകാരൻ പറഞ്ഞു. ഭൂതപൂർവഗത്യ എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറയുന്നു. ആ സുഷുപ്തിയിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് അവൻ സർവത്തെ അറിഞ്ഞുകൊണ്ടിരുന്നല്ലോ, ജാഗ്രത സ്വപ്നങ്ങൾ അവിടെ ഒന്നും നീ അറിഞ്ഞില്ലെങ്കിൽ. അതുകൊണ്ടങ്ങനെ പറയാം ദുഷ്ടാവാണ്. അതിനെന്താ കാരണം, ഇവിടെയും പറയുന്നതാണ് സുഷുപ്തി എന്ന് പറയുന്നത്. നമ്മൾ സാറിന് പറയുന്നത് അവസ്ഥാത്രയം, ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ, ഒരവസ്ഥയായിട്ടാണ് പറയുന്നത്. ഭാഷകാരം പറയുന്നത് ആ അവസ്ഥ എന്ന് പറയുന്നത് ബ്രഹ്മസ്ഥാനം എന്ന് മനസ്സിലാക്കും. ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത് ഈ ജീവൻ ബ്രഹ്മമായിരിക്കുന്ന സ്ഥാനം, മറ്റൊന്നുമില്ലാതെ, ദ്വിതീയമില്ലാതെ. അപ്പൊ സുഷുപ്തി അവസ്ഥയുടെ വ്യാഖ്യാനമാണ് ഇവിടെ പറയുന്ന ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പൊ സുഷുപ്തി അവസ്ഥ എന്നല്ല പറയേണ്ടത്, ബ്രഹ്മ സ്ഥാനമാണ് എന്നാണ് പറയേണ്ടത്. ബ്രഹ്മം മാത്രമായിരിക്കുന്ന സ്ഥാനം എന്നാണ് അതിനർത്ഥം. അത് ഇവിടെ പ്രത്യേകം പറയുന്ന എന്തിന്, ആ സുഷുപ്തി എന്ന് പറയുന്നത് നാഡീസ്ഥാനം, പുരീത സ്ഥാനം അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുകയാണെങ്കിൽ അവിടെ നാഡി, പുരീത തുടങ്ങിയ ഉപാധികളുണ്ട്. ഉപാധി ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജ്ഞാനം സംഭവിക്കാം, അറിവുണ്ടാവാം ഉപാധി ആശ്രയിച്ച്. എന്തെങ്കിലും ഒരറിവ് സംഭവിക്കാം. ഇപ്പൊ സുഷുപ്തിയാണ്, അവിടെ അജ്ഞാനം എന്ന് പറയുന്ന ഒരു സാധനം, ഭാവരൂപത്തിലുള്ള ഒരു സാധനം, അതവിടെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ബോധം ഉണ്ടാവാം. അങ്ങനെ ഒരു ബോധമുണ്ടായി മതിയാവും ഒന്നുണ്ടെങ്കിൽ. കാരണം എന്തുകൊണ്ട്? അവിടെ ആത്മാവിനൊരു ഉപാധിയുണ്ട്, ഉപാധി ആശ്രയിച്ച് ബോധമുണ്ടാവും. എപ്പോഴും അങ്ങനെയാണ്, ഉപാധികളെ ആശ്രയിച്ചിട്ടാണ് ബോധമുണ്ടാകുന്നത്. ജാഗ്രതത്തിലായാലും അങ്ങനെയാണ്. ഉപാധികളില്ലെങ്കിൽ പിന്നെ എങ്ങനെ ബോധമുണ്ടാകുന്നു? അതുകൊണ്ട് സുഷുപ്തിയിൽ ഏതെങ്കിലും ഒരു ഉപാധി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് നാഡിയായാലും ശരി, പുരിയതായാലും ശരി, അവിടെ ഏതെങ്കിലും തരത്തിലൊരു ബോധം ഉണ്ടാവും. ഒരുപക്ഷെ ജാഗ്രതത്തിൽ ഇതുപോലെ ആയിരിക്കില്ല, സ്വപ്നം പോലെയോ അങ്ങനെ എന്തെങ്കിലും. അങ്ങനെയാണെങ്കിൽ പിന്നെ സുഷുപ്തി എന്ന് പറയുന്ന ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ അത് സർവ്വാനുഭവ സിദ്ധമാണ്, ബോധരഹിതമായ സുഷുപ്തി. അവനവിടെ എന്താ ഉപാധി? അവിടെ സത്സമ്പത്തി, സത്തിനോട് ഏകീഭവിച്ചു എന്നല്ലാതെ ഒരു ഉപാധിയും യുക്തിപരമായി സ്വീകരിക്കാൻ പറ്റത്തില്ല. ഇനി ബീജാങ്കുരത്തെ കുറിച്ചൊക്കെ ഇനി വരുന്ന ഭാഗങ്ങൾ ചർച്ച ചെയ്യും. ജാഗ്രത സ്വപ്നങ്ങൾ ബീജാങ്കുര ന്യായേന സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെയുള്ള ഇതാണ് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ആൾക്കാർ ശരിയായി മനസ്സിലാക്കാത്തതുകൊണ്ട്. ബീജാങ്കുരം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ബീജവും ഇതങ്കുരവുമായി, അതവിടെ വിശദീകരിക്കും. അപ്പോൾ ഒരു ഉപാധിയില്ല സുഹൃത്തിൽ. ഇവിടെ പരാമർശിക്കുന്ന ഉപാധികളൊന്നുമില്ല. അല്ല, ഇനിയിപ്പോൾ ഇത്രയും സുഷുപ്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് അങ്ങനെ ഒരു ഉപാധി ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും ശരി, അജ്ഞാനമോ എന്തെങ്കിലും. ഭാഷകാരൻ ഇവിടെ അത് പറയേണ്ടത് വ്യക്തമായിട്ട്. ഇങ്ങനെ ഒരു ഉപാധിയുണ്ട്, ആ ഉപാധി ഉണ്ടാണ് എന്ന് പറയണം. അതിവിടെ പറയുന്നില്ല, മറിച്ച് ഇവിടെ സർവ്വോപാധികളെ നിഷേധിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല, സസമ്പത്തി ദ്വിതീയമില്ല എന്നാ പറയുന്നു. അതുകൊണ്ട് പറയുന്നു, നാഡീഷു പുരീതതി ച ശയാനസ്യ ന കിഞ്ചിത് അവിജ്ഞാനേ കാരണം സഖ്യം വിജ്ഞാതം. നാഡിയിലോ അല്ലെങ്കിൽ പുരീതത്തിലോ ഉറങ്ങുന്നവന് അവിജ്ഞാനേ കിഞ്ചിത് കാരണം വിജ്ഞാതം ന ശക്യം എന്നാണ്. അവിജ്ഞാനെ അവിടുത്തെ ബോധമില്ലായ്മയ്ക്ക്, വാസ്തവമായ സുഷുപ്തിയിലെ ബോധമില്ലായ്മയ്ക്ക് ഒരു കാരണം വിജ്ഞാതം ന ശക്യം. എന്താ കാരണം എന്നുള്ളതെന്ന് പറയാൻ കഴിയത്തില്ല എന്നാണ്. അങ്ങനെ ഒരാൾ കൽപ്പിക്കുകയാണ്, പുരീതതി നടീഷുവ, പുരീതത്തിലോ നാഡികളിലോ എവിടെയെങ്കിലും ആണ് ഉറക്കം, അതാണ് സുഷുപ്തി സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ബോധം ഉണ്ടാകുന്നില്ല എന്നുള്ളതിന് സമാനം പറയാൻ കഴിയത്തില്ല. അതും പറയുന്നു കിഞ്ചിത് അവിജ്ഞാന്. അപ്പൊ സുഷുപ്തിയിൽ കിഞ്ചിത് അവിജ്ഞാനത്തെയാണ് ഭാഷ്യകാരൻ സ്വീകരിക്കുന്നത്, ഒന്നിനെയും അറിയുന്നില്ല. കാരണം അത് തന്നെ, ഒന്നും തന്നെ അറിയുന്നില്ല അതിനുള്ള കാരണം. ഒന്നും അറിയാതിരിക്കുന്നില്ല, ഒരു കാരണം ഇല്ല, എന്തെങ്കിലും ഒരു കാരണം പറയാൻ പറ്റില്ല. കിഞ്ചിത് കാരണം, എന്തെങ്കിലും ഒരു കാരണം പറയുക, അറിയുന്നില്ല എന്നുള്ളത്. എന്നുവെച്ചാൽ എന്തെങ്കിലും അറിവ് ഉണ്ടാകണമെന്നർത്ഥം. ഒരറിവും ഉണ്ടാകുന്നില്ല, അതിനൊരു കാരണവും ഇല്ല എന്നാണ്. അറിവില്ലാതിരിക്കുന്നതാണ്. അവിജ്ഞാനത്തിന് വിജ്ഞാനായ വിജ്ഞാനേ എന്ന് പറയുമ്പോൾ എന്താ പറയും, വിജ്ഞാനാർത്ഥം എന്ന് പറയും. അതുപോലെ അവിജ്ഞാനെ എന്ന് പറയുമ്പോൾ അവിജ്ഞാനായ ഗമനേ, ഗമനായ പഠനേ, പഠനായ എന്നുള്ളതുപോലെ ജ്ഞാനേ, ജ്ഞാനായ പഠിച്ചതാണ്. പിന്നെ എന്തു പറയും? അവിജ്ഞാന വിഷയത്തിൽ കാരണമില്ല എന്നല്ല, നിമിത്ത സപ്തമി എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ നിമിത്ത സപ്തമി? അടുത്ത പാദത്തിന്റെ നിമിത്തമാണ്. ആരെങ്കിലും വ്യാകരണം പഠിച്ച ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്താ ഉണ്ടോ? ഉണ്ടെങ്കി ഇപ്പൊ ഓർത്ത് പറയും. ഈ സൈഡിലോ ഈ സൈഡിലോ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ നിമിത്ത സപ്തമിക്ക് ഒരു ഉദാഹരണം? ചർമ്മണി ദീപിനം ഹന്തി ദന്തയോർ ഹന്തി കുഞ്ചരം കേശേഷു ചമരിം ഹന്തി സീമി പുഷ്കല പോഹത. കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഒന്ന് പറയാമോ? ചർമ്മണി ദീപിനം ഹന്തി ദന്തയോർ ഹന്തി കുഞ്ചരം കേശേഷു കേശേഷു ചമരിം ഹന്തി പുഷ്കലോകോ പത നിമിത്ത സപ്തമി എന്ന് പറയുന്നു. അത് സാധാരണ പ്രയോഗിക്കുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ധാരണയില്ല, ഞാനങ്ങ് പറഞ്ഞു പോകുന്നു പഠിച്ചവർക്ക്. പറയുന്നത് കിഞ്ചിത് കാരണം അവിജ്ഞാനെ കിഞ്ചിത് കാരണം വിജ്ഞാതം നശക്യം. അവിടെ ഒന്നും അറിയുന്നില്ല, അത് അതിന് എന്തെങ്കിലും ഒരു കാരണം പറയാൻ സാധ്യമല്ല. എന്നുവെച്ചാൽ ഇവിടെ സത്സമ്പത്തി അല്ലാതെ സുഷുപ്തിയെ വേറെ ഏതെങ്കിലും ഒരു ഉപാധിയോടുകൂടിയാണ് സുഷുപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലാത്തതിനൊരു കാരണം പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഭാഷകാരൻ സുഷുപ്തിയിൽ അറിവില്ലായ്മയാണ് സ്വീകരിക്കുന്നത്, അറിവിനല്ല. അവിജ്ഞാനം പൂർണമായ അറിവില്ലായ്മയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉപാധിയുണ്ട്, ഉപാധി ഉണ്ടെങ്കിൽ അറിയും. അപ്പോൾ സുഷുപ്തിയിൽ അറിയുന്നു അല്ലെങ്കിൽ അറിഞ്ഞു എന്നൊക്കെ പറയുന്ന അബദ്ധമാണ്. പിന്നെ സുഷുപ്തിയെ കുറിച്ച് അറിയുന്നു എന്ന് പറയുന്നത് സത്യമാണ്. എന്തുകൊണ്ട്? ജാഗ്രതയിലത് സംഭവിക്കുന്നു. സുഷുപ്തിയിൽ അറിയുന്നു എന്ന് പറയുന്നത് അബദ്ധം. അങ്ങനെ എന്തിനെങ്കിലും അറിയണമെങ്കിൽ ഒരു ഉപാധി അവിടെ വേണം. ഇല്ല, അതുകൊണ്ടൊന്നും അറിയുന്നില്ല. അല്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ അവിടെ എന്തെങ്കിലും ഒരു ഉപാധി ഉണ്ടെങ്കിൽ ഭാഷകാരൻ എന്തു പറയും? ഇവിടെ പറയും, ഇവിടെ ഇങ്ങനെ ഒരു ഉപാധിയുണ്ട്, അതുകൊണ്ടാണ് അവിടെ അറിവുണ്ടാകുന്നത്. കാരണം ബ്രഹ്മസൂത്രത്തിൽ ഏറ്റവും പ്രധാനമായി സുഷുപ്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു അധികരണം തന്നെ ഇതാണ്. മുമ്പൊക്കെ ഇത്തരം ചർച്ച വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്നിന്റെ ഭാഗമായി വരുന്നതാണ്. ഇവിടെ പറയാതിരിക്കുമ്പോൾ പിന്നെ എവിടെയെങ്കിലും പറഞ്ഞിട്ട് എന്തോ കാര്യം? ഭാമതിയിലൊക്കെ വിശേഷിച്ചൊന്നും പറയുന്നില്ല. ഇതെങ്ങനെ എഴുതിയിരിക്കുന്നു അങ്ങനെയാണ്. എന്താ ഇവിടെ വ്യാഖ്യാനിക്കുന്ന ഭാഷക്കാരൻ എന്ത് പറഞ്ഞു അതുപോലെയുള്ള അത് വേറൊന്നും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അത് ചില സ്ഥലത്ത് അവിദ്യാശക്തി, ചിലയിടത്ത് ബീജഭാവം എല്ലാം പറയുന്നുണ്ട്. പിന്നെ ബീജാംഗുര ന്യായം പറയുന്നുണ്ട്, ബീജാങ്കുരത്തെ പോലെ എന്ന് പറയുന്നുണ്ട്. സുഷുപ്തി ബീജവും ജാഗ്രത അങ്കുരവുമാണെന്ന് ഇനി അടുത്ത അധികരണത്തിൽ പറയും. സയേവതു കർമാനുസ്മൃതി ശബ്ദ വിധിഭ്യ അവിടെ പറയും. അങ്ങനെ പോയുമ്പോൾ അതിനനുസരിച്ച് വ്യാഖ്യാനിക്കും. ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് വ്യാഖ്യാനിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും പറയുന്നില്ല. നകിഞ്ചിത് അവിജ്ഞാനേ കാരണം സഖ്യ വിജ്ഞാനം ഭേദ വിഷയത്വ പറയുന്നു. ഇവിടെ നാഡിയിലോ പുരീതത്തിലോ ആണ് ശ്രുതി സ്ഥാനമെങ്കിൽ ഋഷികാരൻ പറഞ്ഞു അറിവുണ്ടാകാതിരിക്കുന്നതാണ് ഒരു കാരണം പറയേണ്ടത്. എന്തുകൊണ്ട് അറിവ് ഉണ്ടായില്ല എന്ന് ചോദ്യം വരും. എന്തുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം വരുന്നു? പറയുന്നവിടെ ഭേദമുണ്ട്, ഉപാധി നാഡി തുടങ്ങിയ ഉപാധി, പിന്നെ ഈ ഉറങ്ങുന്നയാള്, അങ്ങനെ ഒരു ഭേദമുണ്ട്. എവിടെ ഭേദമുണ്ടോ അവിടെ വിജ്ഞാനം ഉണ്ടാവും എന്ന് പറയുന്നതിന്റെ താല്പര്യം. ഇവിടെ ഭേദമില്ല, അവിടെ വിജ്ഞാനമില്ല, അങ്ങനെ ഒരു യുക്തിയാണ് ഇവിടെ പറയുന്നത്. ആണ് ഭേദവിഷയത്വ ഭേദവിഷയത്വ വിജ്ഞാനസ്യ എന്നർത്ഥം. അപ്പൊ വിജ്ഞാനത്തിന് ഭാഷകാരൻ പറയുന്ന ഹേതു ഇതാണ്, എവിടെയെങ്കിലും ബോധം ഉണ്ടാകുന്നുണ്ടോ അവിടെ ഭേദം ഉണ്ട്. എവിടെയാണോ ഭേദമില്ലാത്ത അവിടെ ബോധം ഉണ്ടാകത്തില്ല. ഭേദവിഷയത്വ വിജ്ഞാന സുഹൃത്തിയിൽ ഭേദമില്ല എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നുമില്ല, അവിടെ ബോധവും ഇല്ല. വളരെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും ഒന്നുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ബോധമുണ്ട്. അപ്പം നാഡിയിലാണെങ്കിൽ അവിടെ ഒരു ഉപാധിയെ സ്വീകരിച്ചത്, അവിടെയാണ് സുഹൃത്തി എങ്കിൽ അവിടെ ബോധമുണ്ടാവും. അപ്പം ഏതെങ്കിലും ഒരു ഉപാധിയെ ആശ്രയിച്ചിട്ടാണ് സുഷുപ്തി എന്ന് പറയുന്നത് സംഭവിക്കുകയാണ് എന്ന് കരുതുകയാണെങ്കിൽ ആ സുഷുപ്തി ബോധമുള്ള സുഷുപ്തി ആയിരിക്കും എന്നാണ്. ശരിയായ സുഷുപ്തി എന്ന് പറയുമ്പോൾ അത് കേവലമായ അറിവ് മാത്രമാണ്, വിജ്ഞാനം മാത്രമാണ്, വിജ്ഞാനഘനമാണ് അല്ലെങ്കിൽ പ്രജ്ഞാനഘനമാണ്. അവിടെ രണ്ടാമതൊരു വസ്തുവോ അതിനെക്കുറിച്ചുള്ള ബോധമോ ഉണ്ടാകത്തില്ല എന്നാണ്. അതിനും പറയുന്നു ശ്രുതി എന്ന് എത്രവോ അന്യ ദിവസ്യ തത്ര അന്യോ അന്യ പശ്യ. എവിടെയാണോ രണ്ടാമതൊന്നുള്ളത് പോലെ നിലനിൽക്കുന്നത്, ഒന്നുണ്ടായിരിക്കുന്നത് അന്യസ്യ എന്നാണ്. അന്യസ്യ എന്ന് പറയുന്നത് രണ്ടാമതൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഈ ശബ്ദം ഉപയോഗിച്ചത്. അങ്ങനെ വാസ്തവത്തിലൊന്നുമില്ല, എന്നാലും ഒന്നുണ്ടെങ്കിൽ തത്ര അന്യോ അന്യ പശ്യ, ഒന്ന് മറ്റൊന്നിനെ കാണും, അവിടെ അറിവുണ്ടാകും. നമ്മുടെ അനുഭവം അങ്ങനെ ജാഗ്രത തന്റെ മുമ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളുണ്ട്, ശബ്ദമോ സ്പർശമോ രൂപമോ രസമോ ഗന്ധമോ, അങ്ങനെ വിഷയങ്ങൾ വരുമ്പോൾ ഉണർന്ന ഒരാളിന് ഒന്നും അറിയാതിരിക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു വിഷയത്തെ മനസ്സിന് ഒരേ സമയം എല്ലാം ഗ്രഹിക്കാനുള്ള കഴിവില്ല, പക്ഷെ ഏതെങ്കിലും ഒരു വിഷയത്തെ അയാൾ ഗ്രഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. വിഷയമോ ജ്ഞാനമോ അജ്ഞാനമോ എന്തോ ആവട്ടെ, ഗ്രഹണം കൂടാതിരിക്കാൻ പറ്റില്ല. ജാഗ്രതത്തിൻ്റെ ഒരു ഇതാണ്. ഇനി ബാഹ്യമായി ഒന്നും അറിയുന്നില്ലെന്ന് വെച്ചാൽ ഉള്ളിൽ അറിഞ്ഞുകൊണ്ടിരിക്കും വിഷയങ്ങൾ. മനസ്സുകൊണ്ട് മനസ്സിലുള്ള വിഷയങ്ങളെ അറിയും. എന്തുകൊണ്ട് ഇവിടെ ഭേദമുണ്ട്, താനും വേറെയും, അങ്ങനെയുള്ള ഒരു ഭേദമുണ്ട്. അതാണ് അറിഞ്ഞേ തീരൂ എന്നുള്ള യുക്തി. ഭേദമുണ്ടെങ്കിൽ അറിഞ്ഞേ തീരൂ. ഇക്കാര്യം സുഷുപ്തിയെക്കുറിച്ച് പറയുന്ന പ്രകരണത്തിലും പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത് കാണിച്ചത് എത്രവോ അന്യ ദിവസ്യ തത്ര അന്യ പശീതി ശ്രുതേഹി. നനു ഭേദവിഷയ സ്യ അതിദൂരാദി കാരണം ഭേദവിഷയസ്യാപി അതിദൂരാദി കാരണം അവിജ്ഞാനേസ്യ. ഒരു വ്യക്തി പറയാണ്, ഒരു വസ്തുവിനെ അറിയാതിരിക്കുന്നത് കൊണ്ട്, അറിയാതിരിക്കുന്നതിന് പല കാരണങ്ങളും വരാം, അല്ലാതെ ഒന്നില്ല അതുകൊണ്ട് അറിയുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു വസ്തു വളരെ ദൂരെയാണെങ്കിൽ എങ്ങനെ അറിയും? അറിയില്ല. എൻ്റെ അർത്ഥം വസ്തു ഇല്ലെന്നല്ലോ. അത്യധിക സാമീപ്യമാണെങ്കിൽ എങ്ങനെ അറിയും? സാംഖ്യന്മാർ പറയുന്ന ഒരു വ്യക്തിയാണ്, അതിദൂര സാമീപ്യാതിന്ദ്രിയാഘാത, ഇങ്ങനെ പല ഹേതുക്കളും പറയും. മനസ്സിന് അവിടെ സാന്നിധ്യമില്ല, ഇന്ദ്രിയങ്ങൾക്ക് തകരാറ് വന്നു, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അറിവില്ലാതിരിക്കാം, അറിവുണ്ടാകാതിരിക്കാം. ഇപ്പൊ രണ്ടാമതൊന്നില്ല അതുകൊണ്ട് അറിയുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റുമെന്നാണ്. അതിലെന്താ യുക്തി എന്നാണ്. പക്ഷേ എന്താ പറഞ്ഞത്, രണ്ടാമതൊന്നുണ്ടെങ്കിൽ അറിയണം. ഇവിടെ പൂർവക്ഷം പറയുന്ന അങ്ങനെ നിയമമൊന്നുമില്ല. രണ്ടാമതൊന്നുണ്ടെങ്കിലും മറ്റെന്തെങ്കിലും തരാറുകൾ സംഭവിച്ചാൽ അറിയാതിരിക്കാം. ദൂരെയാണെങ്കിലോ അടുത്താണെങ്കിലോ അത് പറയും. ചക്ഷുരിന്ദ്രിയത്തിൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്ന വസ്തുവാണ് അഞ്ജനം, കണ്ണിലെഴുതുന്നു. അതിസമീപത്തിലിരിക്കുന്നുണ്ട്, കണ്ണുകൊണ്ട് അതിനെ കാണാൻ പറ്റുന്നില്ല, ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ഒരുപാട് യുക്തികൾ പറയും. അറിയുന്നില്ല എന്ന് പറയുന്നത് ഇല്ലാത്തതുകൊണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഉണ്ടെങ്കിലും അറിയാതിരിക്കാവുന്നതാണ് എന്ന് പറഞ്ഞാൽ സുഷുപ്തിയിൽ എന്തെങ്കിലും ഉപാധി സ്വീകരിക്കുക. ഉപാധികൾ അവിടെ ഇരുന്നാലും അതിനെ അറിയാതിരിക്കുക. എന്തായാലും അവിടെയും ഭാഷകാരൻ ഒന്ന് പൂർവക്ഷി സ്വീകരിക്കുന്നുണ്ടെന്നാണ്, ഒന്നും അറിയുന്നില്ല എന്നുള്ള കാര്യം. അവിടെയും അറിയുന്നു വസ്തു ഉണ്ടെന്നല്ല പറയുന്നത്, അറിയുന്നില്ല എങ്കിലും വസ്തു ഉണ്ടായിരിക്കുക എന്നാണ്. അങ്ങനെ എന്തോ ഉണ്ടായിക്കൂടാന്നാണ് നടത്തി ചോദിക്കുന്നു. നനു ഭേദവിഷയസ്യാപി അതിദൂരാദി കാരണം അവിജ്ഞാനേസ്യ. ഭേദവിഷയം ഉപാധികൾ, സുഷുപ്തിയിലെ ഉപാധി, പിന്നെ ജാഗ്രതത്തിലെയും അതിദൂരാദി കാരണം അവിജ്ഞാനേ. അവിഷയത്തിന് അതിദൂരാദി കാരണം കൊണ്ട് അവിജ്ഞാനം ഉണ്ട്, അതിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ പറയുന്നു പാഠം. നിങ്ങൾ പറയുന്നത് ശരിയാ, അതിനെ എതിർക്കുന്നില്ല. അങ്ങനെയും സാധാരണ സംഭവിക്കാറുണ്ട്. സുഷുപ്തിയിൽ അറിയുന്നില്ല, അറിയുന്നില്ലെങ്കിൽ ഒരു വസ്തു അവിടെ എന്തുകൊണ്ടായിക്കൂടാ എന്നാണ്. അതിനെ നിങ്ങൾ പറയുന്ന വ്യക്തി ശരിയാണ്. ഒരു വസ്തു ഉണ്ടെങ്കിൽ അതിനറിയണമെന്ന് നിർബന്ധം ഇല്ല. അപ്പോൾ ഇത് അംഗീകരിക്കേണ്ടി വരും. അവിടെ അറിവില്ലായ്മയുണ്ട്, വസ്തുവുണ്ട്. പക്ഷെ ഇവിടെ വ്യത്യാസമുണ്ട്. എന്താണോ ഏവം സ്യാദിതി ജീവ സ്വത പരിച്ഛിന്നോ അഭിവഗമ്യേത യഥാ വിഷ്ണുമിത്ര പ്രവാസി സ്വഗ്രഹം ന പശ്യതി. എന്നത് ജീവസ് ഉപാധി വ്യതിരേകേണ പരിച്ഛേദോ വിദ്യതെ ഉപാധിഗതമേവ അതിദൂരാധികാരണം അവിജ്ഞാനേ ഹിതിയുച്ചേത തഥാപി ഉപാധേരുപശാന്തത്വ സത്യേവ സമ്പന്നഹോ ന വിജാനാദീതി യുക്തം. പറയുന്നത് ശരിയാണ്. ജീവൻ സ്വയം പരിച്ഛിന്നനായി തന്നെ ഇരിക്കുന്നു. ജീവന് ഉപാധിയോടുകൂടിയേ ഇരിക്കാൻ കഴിയത്തുള്ളൂ എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. എന്നുവെച്ചാൽ ഈ ജീവന് തൻ്റെ ഉപാധി വിടാൻ ഒരിക്കലും കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ എവിടെ ജീവൻ ഇരിക്കുന്നു, അവിടെ ഉപാധിയും കാണും. ചിലപ്പോൾ അറിഞ്ഞെന്നും വരും, അറിഞ്ഞില്ലെന്നും വരും. രണ്ട് സംഭവമില്ല. എന്നുവെച്ചാൽ അവിടെ ദ്വിതീയമായി ഒന്നിനെ കൂടെ എപ്പോഴും സ്വീകരിക്കേണ്ടി വരും. അറിയുക അറിയാതിരിക്കുകയും ചെയ്യാം. രണ്ടിനെയും അംഗീകരിക്കുന്നു. ചിലപ്പോൾ അറിയാതെയും വരാം. സാധാരണ ഒരു ഉദാഹരണം പറയുന്നു. വിഷ്ണുമിത്രൻ ഒരുവന്റെ പേരാണ്. അയാൾ പ്രവാസിയാണ്, ഗൾഫിലാണ്. സ്വഗ്രഹം എന്ന പശ്ചിതി അയാൾ അവിടെ ഇരുന്നു കൊണ്ട് ഇവിടെ തൻ്റെ വീട് അയാൾ കാണുന്നില്ല. എങ്ങനെ കാണാൻ പറ്റും? അന്ന് ഇന്റർനെറ്റ് ഒന്നുമില്ല, ഒരു തരത്തിലും കാണാൻ പറ്റത്തില്ല. ഉപാധി എന്ന് പറയുന്നത് കാല ഉപാധിയാണ്, ദേശ ഉപാധിയാണ്. കാണുന്നതിന് വേണ്ട ഒരു ഉപാധികളും അയാളിലില്ല. പക്ഷെ അയാൾ ഉപാധിയോടുകൂടിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികയോടുകൂടിയിരിക്കുന്നവന് ഈ ദേശകാലങ്ങളെല്ലാം ഉണ്ടെങ്കിലും അതറിയാതിരിക്കാം. പറയുന്നു അത് ശരിയാണ്. നിങ്ങൾ പറയുന്നു അവിടെ വിഷ്ണുമിത്രൻ എങ്ങനെയിരിക്കുന്നു? ശരീരം തുടങ്ങിയ ഉപാധികളോടുകൂടിയിരിക്കുന്നു. ആ ഉപാധി ആശ്രയിച്ച് അറിവുണ്ടാകാം, അറിവുണ്ടാകാതിരിക്കാം. ദേശം കാലം ഇതിൻ്റെയൊക്കെ വ്യത്യാസം കൊണ്ട് ഗൾഫിലിരിക്കുന്നതാണ് ഇവിടുത്തെ വീട് കാണാൻ പറ്റില്ല. പ്രവാസി അതുകൊണ്ട് അത് യുക്തി ശരി തന്നെയാണ്. അങ്ങനെ ഉപാധി അംഗീകരിച്ചാൽ ഇത് സംഭവിക്കാം. അറിയുകയോ അറിയാതിരിക്കുകയോ ചെയ്യാം. ജീവൻ ഉപാധിയോടുകൂടി ഇരിക്കുമ്പോൾ അവൻ അറിവ് ഉണ്ടാകുന്നു, അറിവ് ഇല്ലാതെയും വരുന്നു, ഉണ്ടാകാതെ ഇരിക്കുന്നു. അതിന് ഏവം സ്യാദിതി ജീവ സ്വത പരിച്ഛിന്ന അഭിമുഖം. വാസ്തവത്തിൽ ജീവൻ പരിച്ഛിന്നനായിരിക്കുകയാണെങ്കിൽ ഇത് ശരിയാണ്. ഇവിടെ ജീവനെ സംബന്ധിച്ചിടത്തോളം പരിച്ഛേദം എന്ന് പറയുന്നത് ജീവന്റെ ഉപാധി. അങ്ങനെ ഒരു ഉപാധി എന്ന് പറയുന്നത് ജീവന് വ്യാവഹാരികമായി സത്യമായി നിലനിൽക്കുന്നുണ്ട് ജാഗ്രതത്തിൽ. അതാണ് ഉദാഹരണം പറയുന്നത്. ജാഗ്രതത്തിലെ ഉപാധി സത്യമാണ്, വ്യാവഹാരിക സത്യമൊന്നേ ഉള്ളൂ. അതിനെ ആശ്രയിച്ച് യഥാ വിഷ്ണുമിത്ര പ്രവാസി സ്വഗ്രഹം എന്ന് പശ്യ പറയുന്നത് ശരിയാണ്. ഉപാധിയുണ്ട്, അറിയുന്നില്ല. നദോ ജീവസ്യ ഉപാധി വ്യതിരേകേണ പരിച്ഛേദോ വിദ്യതെ. പക്ഷെ ഇവിടെ ജീവനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ കൽപ്പിതമായ ഉപാധികളിൽ നിന്നും വേറിട്ട് ആ ജീവനെ പരിച്ഛിന്നനാക്കാൻ ഒന്നുമില്ല. വിഷ്ണുവിനെ സംബന്ധിച്ച് ശരിയാണ്, വ്യാവഹാരിക യാഥാർത്ഥ്യമുള്ള ഒരു ഉപാധിയിൽ ഇരുന്നു കൊണ്ടാണ് അയാൾ സ്വഗ്രഹത്തെ കാണാൻ ശ്രമിക്കുന്നത്. പക്ഷെ ജീവന്റെ വാസ്തവം പറഞ്ഞാൽ അവിടെ കൽപ്പിതമായ ഒരു ഉപാധിയുള്ളൂ, ജാഗ്രതത്തിനും സ്വപ്നത്തിനുമുള്ള പരമാർത്ഥമല്ല. അതിനത് ജീവസ്യ ഉപാധി വ്യതിരേകേണ പരിച്ഛേദം. ആ കൽപ്പിതമായ ഉപാധിയിൽ നിന്നും വേറിട്ടവിടെ ജീവനൊരു പരിച്ഛേദം പറയാനില്ല, പരിമിതി അത് പറയാനില്ല. ജീവൻ ഈ അറിവ് ഉണ്ടാകുക അറിവ് ഉണ്ടാകാതിരിക്കുക ഇതിനെല്ലാം കാരണമായിരിക്കുന്നതാണ് പരിച്ഛേദം. ശരിയാണ്. ഉപാധിഗതമേവ അതിദൂരാദി കാരണം അവിജ്ഞാനേ ഇത് യദ്യുച്ചേത തഥാപി ഉപാധേർ ഉപശാന്തത്വാ സത്യേവ സമ്പന്നോ ന വിജാനാദി ഇത് യുക്തം. ഉപാധിയെ ആശ്രയിച്ചിട്ടാണ് ദൂരം കൊണ്ട് അറിവുണ്ടാകാതിരിക്കുന്നത്. ശരിയാണ്. വ്യാവഹാരികമായ ഉപാധി ഇതിനെ ആശ്രയിച്ചിട്ട് പ്രവാസിക്ക് തന്റെ ശരീരത്തെ ആശ്രയിച്ച് അവിടെ ഇരിക്കുമ്പോൾ അവൻ പരിച്ഛന്നനായിപ്പോയി. അവൻ സർവവ്യാപകമായ വിജ്ഞാന സ്വരൂപനാണെങ്കിലും ശരീരമാകുന്ന ഉപാധി കൊണ്ട് പരിച്ഛന്നനായതുകൊണ്ട് അവൻ അറിവുണ്ടാകുന്നില്ല. സ്വഗ്രഹത്തെ അതിദൂര എന്നുള്ളതിന് ഉദാഹരണം കൊടുക്കാം. അത് സംഭവിക്കുന്നില്ല. ഉപാധി ഗതമേവ അതിദൂരാദി കാരണം അവിജ്ഞാനേ ഇത് യദ്ദിച്ചേത. അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഉപാധി കൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നതെന്ന് പറയണമെങ്കിൽ അത് ശരിയാണ്. തഥാപി പറയുന്നു, അങ്ങനെ നിങ്ങൾക്ക് പറയാം ജാഗ്രത വ്യവഹാരങ്ങളിൽ ഉപാധിയുണ്ട്, വ്യാവഹാരികമായ യാഥാർത്ഥ്യമുണ്ട്, അതുകൊണ്ട് ഇതെല്ലാം സംഭവിക്കാം, അറിവുണ്ടാകാം അറിവുണ്ടാകാതിരിക്കാം. അങ്ങനെ പറഞ്ഞാലും ഉപാധിയർ ഉപശാന്തത്വ സത്യേവ സമ്പന്ന സുഷുപ്തിയുടെ കാര്യം വേറെയാണ്. അവിടെ ഉപാധി എന്ത് ചെയ്തിരിക്കുന്നു? ഉപശമിച്ചിരിക്കുന്നു. അവിടെ ജീവന്റെ ഒരു ഉപാധിയില്ല. ആ ഉപാധി ഉപശമിച്ചു എന്നുള്ളതിന് അതുകൊണ്ടാണ് പറയുന്നത് സത്യേവ സമ്പന്ന. ഉപാധി ഉപശമിച്ചാൽ അതുകൊണ്ടാണ് പറയുന്നത് അവിടെ സത്സമ്പന്നനം എന്ന് പറഞ്ഞു. സത്സമ്പത്തി എപ്പോഴും ഉണ്ട്. എന്താണ് ഉപാധി ഉപശമിച്ച സത്സമ്പത്തി? ഒരു ഉപാധി ഏതെങ്കിലും ഒരു ഉപാധി ഉണ്ടെങ്കിൽ ഇവിടെ പറയണം, ആ ഇവിടെ ഇന്ന ഒരു ഉപാധിയുണ്ട്, എല്ലാ ഉപാധിയും ഉപശമിച്ചിട്ടില്ല എന്ന് ഭാഷകാരൻ ഇവിടെ പറയേണ്ട. ഭാവരൂപത്തിൽ അജ്ഞാനം എന്ന് പറയുന്ന ഒരു ഉപാധി ഒഴികെ ബാക്കിയെല്ലാം ഉപശമിച്ചു എന്നൊന്നും ഭാഷകാരൻ പറയുന്ന, മറിച്ച് ഉപാധിയെ ഉപശാന്തത്വം. ഉപാധി ജീവന്റെ മുഖ്യമായ ഉപാധിയാണ് അജ്ഞാനം എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ബാക്കി ഉപാധികളെല്ലാം വരുന്നു, അവിദ്യ അജ്ഞാനം എന്നെല്ലാം പറയും. ഇവിടെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ശരീര ഇന്ദ്രിയ മനസ്സുകളെല്ലാം അവിടെ ജീവനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഉപശമിച്ചു. ജീവനുമായിട്ടൊരു ബന്ധമില്ല എന്നർത്ഥം. ഈ ശരീരാദികൾക്കൊന്നും അവിടെ ജീവസംബന്ധമില്ല. എന്തുകൊണ്ട്? അവിടെ ജീവനേ ഇല്ല. ജീവനുള്ളപ്പോഴല്ലേ ജീവസംബന്ധമുള്ളൂ. അതെ, അതാണ് അടുത്ത് പറഞ്ഞ എന്താണ് സത്യേവ സമ്പന്ന. സത്തിൽ തന്നെ അവൻ സമ്പന്നനായിരിക്കുന്നു, മറ്റൊന്നിനോടും ഏകീഭവിച്ചിരിക്കുന്നു. അത് സത്യേവ സമ്പന്ന എന്ന് പറയുന്നതിന് ജാഗ്രതമായിട്ടുള്ള വ്യത്യാസം കാണിക്കാണ്. സമ്പന്നം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു താതാത്മ്യത്തിലിരിക്കുക, ആധാരാദേയ ഭാവത്തിലൊന്നുമില്ല. ജാഗ്രതയിൽ വരുമ്പോൾ ഇവിടെ ഈ ശരീരത്തോട് സമ്പന്നനായിരിക്കണം, താതാത്മ്യത്തിലിരിക്കുകയാണ്. അതാണ് അഹംബുദ്ധി. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള താതാത്മ്യമുണ്ട് ഈ ശരീരത്തോട്. അജ്ഞോഹം, തൻ്റെ അജ്ഞാനത്തോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നു, ഞാൻ അജ്ഞനാണ്. ഇത്തരത്തിലുള്ള പല താതാത്മ്യങ്ങളും ഇവിടെയുണ്ട്. ശരീരസമ്പത്തി, അജ്ഞാന സമ്പത്തി, ഇതെല്ലാം ഇവിടെയുണ്ട്. നമ്മുടെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ്. അങ്ങനെ എന്തെങ്കിലും താൻ സ്വയം ചൈതന്യ സ്വരൂപനായതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു സമ്പത്തി സംഭവിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മമല്ലാതെ സത്തല്ലാതെ അത് തന്നെ അറിയണം. അറിഞ്ഞേ മതിയാവും. അതാണ് ശരീരബോധം ഉണ്ടാകുന്നു. തന്നെ ശരീരത്തോട് താതാന്യമുണ്ട്. തൻ്റെ തന്നെ അറിവില്ലായ്മയോട് താതാന്യപ്പെട്ടിട്ട് പറയുന്നു എന്താണ് അവിടെ അവൻ അജ്ഞനാണ്. ഇനി തൻ്റെ തന്നെ അന്ധകരണത്തോട് താതാന്യപ്പെട്ടിട്ടാ അനുഭവം വരുന്ന അഹം അന്ധകരണവൃത്തിയോട് അന്ധകരണ പരിണാമത്തോട് പ്രാധാന്യപ്പെട്ടിട്ട് അങ്ങനെ പറയുന്നു അഹം. അങ്ങനെ എവിടെയൊക്കെ ബോധമുണ്ടാകുന്നു അവിടെയെല്ലാം താതാത്മ്യം വരും. അപ്പോൾ അഹം എന്ന് പറയുന്ന ഒരു അന്ധകരണ പരിണാമം, അതിനോട് താതാത്മ്യം ഉണ്ടായാലേ അഹംബോധം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ഒരു അന്ധകരണ പരിണാമമാകുന്ന അഹംവൃത്തിയാകുന്ന ഒരു ഉപാധി ഇല്ലെങ്കിൽ പിന്നെ സുഷുപ്തിയിൽ എങ്ങനെ അഹംബോധം ഉണ്ടാകും? ഉണ്ടാകുന്നില്ല. അതാണ് നമ്മുടെ അനുഭവം. അവനെ ഞാൻ അറിയുന്നു എന്ന് സുഷുപ്തിയിൽ എങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും? അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ലെങ്കിൽ പിന്നെ എങ്ങനെ സ്മരിക്കാൻ കഴിയും? ഇതിനെല്ലാം അവിടെ ഭാവരൂപത്തെ ഭാവരൂപ അജ്ഞാനത്തെ സ്വീകരിക്കുന്ന പ്രക്രിയയിൽ ഇതിനെല്ലാം സമാധാനം പറയുന്നുണ്ട് ഈ പറയുന്ന. പക്ഷെ അതൊക്കെ വളരെ ക്ലിഷ്ടമാണ് പറഞ്ഞൊപ്പിക്കുക എന്ന് പറയും. അവിടെ അജ്ഞാനത്തെ അറിയുന്നു, അറിയാം, സാക്ഷിഭാസ്യമാണ്, ഇങ്ങനെയെല്ലാം പറഞ്ഞ് പലതരത്തിലുള്ള സമാധാനങ്ങൾ അതിന് പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ്. ബുദ്ധിയുടെ പരീക്ഷണങ്ങളാണെല്ലാം. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പറയുന്ന ആർക്കും മനസ്സിലാകും, എളുപ്പമാണ് മനസ്സിലാക്കും, ആയാസം. സത്യൈവ സമ്പന്നഃ, സത്തിൽ തന്നെ ഏകീഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ന വിജാനാതീതി യുക്തം, അവിടെ ഒന്നും അറിയുന്നില്ല എന്നുള്ളത് യുക്തം തന്നെ. എന്നുവെച്ചിവിടെ ഭാഷകാരൻ പൂർണ്ണമായ ഉപാധികളെ ഇവിടെ നിഷേധിച്ചിരിക്കുകയാണ്. ആ ഉപാധി ഇല്ലാത്തതാണ് അറിവില്ലായ്മയ്ക്ക് കാരണം. ഉപാധിയില്ലാത്തതാണ് അറിവില്ലായ്മയ്ക്ക് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ദൂരത്തിലിരിക്കുന്നതിനെ അറിയാതിരിക്കുന്ന പോലെ അല്ല ഇത് എന്ന് എങ്ങനെ മനസ്സിലായില്ലത്? അത് പറയുന്നത് വിഷ്ണുമിത്രൻ എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ച് ഉപാധികളുണ്ട് അല്ലേ. അയാളെ സംബന്ധിച്ച് ഉപാധികൾ വിലയിച്ചിട്ടില്ല അല്ലേ. അപ്പോൾ അയാളെ സംബന്ധിച്ച് ഉപാധികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഉപാധിയെ ആശ്രയിച്ചുള്ള അറിവുണ്ടാകുന്നു. ഉപാധിയെ ആശ്രയിച്ച് തന്നെ അയാൾക്ക് അറിവില്ലാതെയും വരുന്നു. അത് ഉപാധിയെ ആശ്രയിച്ചിട്ടാണ്. ഉപാധിയെ ആശ്രയിച്ചിട്ട് മനുഷ്യന് അറിവും അറിവില്ലായ്മയും ഉണ്ടാകുന്നു എന്നുള്ള അനുഭവമാണ്. അതാണ് പറഞ്ഞ പാഠം. നിങ്ങൾ പറയുന്നത് ശരിയാണോ? നിങ്ങൾ പറയുന്ന ഉപാധിയെ ആശ്രയിച്ചുള്ള അറിവും അറിവില്ലായ്മയാണ്. പക്ഷേ കാരണം ഞാൻ പറയുന്നത് അങ്ങനെയല്ല, ഉപാധി ഇല്ലാതെ വരുമ്പോള അറിവില്ലായ്മയാണ്. ഉദാഹരണം അത് വ്യാവഹാരികമായി പറയാം. ഒരുപക്ഷെ പറയുന്നത് വ്യാവഹാരികമായി ജാഗ്രതയിലുണ്ടാകുന്ന അറിവിനെയും അറിവില്ലായ്മയും കുറിച്ചാണ്. ആ ജാഗ്രതയിലുണ്ടാകുന്ന അറിവും അറിവില്ലായ്മയും എന്ന് പറയുന്നത് ഈ മനസ്സിനെയും ബുദ്ധിയും ശരീരത്തെയൊക്കെ ആശ്രയിച്ചിട്ടാണ്. രണ്ട് സംഭവിക്കുന്നു, അത് അംഗീകരിക്കുന്നു, അതിനും നിഷേധിക്കുന്നില്ല. പക്ഷേ സത്സമ്പത്തി സർവോപാധിയും ഇല്ലാതാകുന്ന ഒരവസ്ഥ. അവിടെ ഉപാധി ആശ്രയിച്ചുള്ള അറിവും അറിവില്ലായ്മയല്ല, അവിടെ ഉപാധിയില്ല. അവിടെ ഉപാധിയില്ല എന്നുള്ളത് അവിടെ അജ്ഞാനത്തെ അറിയുന്നു എന്ന് പറയുന്ന പക്ഷക്കാരും അംഗീകരിക്കുന്നുണ്ടോ? ഉപാധിയില്ല എന്നുള്ള കാര്യം അജ്ഞാനത്തെ അറിയുന്നു എന്ന് പറയുന്ന, അവിടെ അജ്ഞാന ഉപാധിയാണ്. അജ്ഞാനമാകുന്ന ഉപാധി ഉണ്ടവിടെ, ഉപാധി നഷ്ടപ്പെടുന്നില്ല. അതാണ് കർണ ശരീരം, അതാണ് ബീജം, അതിൽ നിന്നാണ് ജാഗ്രത ഉണ്ടാകുന്നത്. അതും ഭാവരൂപത്തിലുള്ള അജ്ഞാനമാണ്. അഭാവമല്ല. അജ്ഞാനത്തിന് രണ്ടർത്ഥമുണ്ടെന്നാണ്, ഞാൻ അഭാവം, മറ്റൊന്ന് ഭാവം. അത് അവിദ്യാശക്തിയാണ്, അതവിടെ ഇരിക്കുന്നു. അപ്പം അതിനാരറിയുന്നു പറയുന്ന, അവിടെ സർവത്തിന് സാക്ഷിയായിരിക്കുന്ന ചൈതന്യം അവിടെയും അജ്ഞാനത്തിന് സാക്ഷിയായിരിക്കുന്നു. അപ്പം സാക്ഷി അതിനെ അറിയുന്നു. കൊണ്ടുവന്നു വരുമ്പോഴോ അറിവിനെ സ്മരിക്കുകയാണ്. അവിടെ അറിഞ്ഞത് ആ സാക്ഷി തന്നെയാണ് ഇവിടെ ഉപാധിയിലൂടെ എല്ലാത്തിനും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ സ്മരിക്കുന്നു. അപ്പോൾ അവിടെ അത് സ്മരണയാണെന്ന് പറയാം. അനുഭവം ഉണ്ടായാലേ സ്മരണ ഉണ്ടാകത്തുള്ളൂ. കാരണം ഇവിടെ ഉണർന്നിട്ട് എന്താ പറയുന്നത്, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ തൻ്റെ അറിവില്ലായ്മയെ സ്മരിക്കുകയാണ്. സ്മരിക്കണമെങ്കിൽ അവിടെ അറിവില്ലായ്മയെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകും. അവിടെ എന്തിനെ അറിഞ്ഞു? അറിവില്ലായ്മയെ. അറിവില്ലായ്മ എന്ന് പറയുന്നത് എന്താണ്? അത് അജ്ഞാനം. അത് കേവലം അഭാവരൂപത്തിലുള്ളതല്ല, ഭാവരൂപത്തിലുള്ള ഒരു അജ്ഞാനമാണ്. എന്തുകൊണ്ട്? അത് കാരണമാണ്. ഭാവരൂപത്തിലുള്ള ഒരു കാരണത്തിൽ നിന്നേ ഭാവരൂപത്തിലുള്ള കാര്യങ്ങളുണ്ടാവും. കേവലം അഭാവത്തിൽ നിന്ന് ഭാവരൂപത്തിലുള്ള കാര്യങ്ങളുണ്ടാകത്തില്ല. അതുകൊണ്ട് ഈ ജഗത്തിൽ ജാഗ്രതയിൽ ഈ അനുഭവിക്കുന്നതെല്ലാം ഭാവരൂപത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിന് കാരണമായ ഒരു ഭാവരൂപത്തിലുള്ള അജ്ഞാനം ഉണ്ടാകണം. അങ്ങനെ അതുകൊണ്ട് അതിനെ അറിയുന്നുണ്ട്, അറിഞ്ഞിട്ട് ഉണർന്നതിന് ശേഷം സ്മരിക്കുന്നുണ്ടെന്ന്. അത് പറയുന്നത് ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാഗ്രതയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭേദങ്ങളെ ഒന്നും അറിഞ്ഞില്ല. ഇവിടെ എന്താണോ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അതിനൊന്നും അവിടെ അറിഞ്ഞില്ല എന്നാണ്. അങ്ങനെയാണല്ലോ, ഇവിടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനെങ്കിലും അറിയുന്നുണ്ടോ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നീട് പറയുന്നു സുഖം അസ്വാപ്സം. ആ എന്തുകൊണ്ടങ്ങനെ പറയുന്നു എന്ന് പറയുന്നു, ഒന്നും അറിഞ്ഞില്ല എന്ന് എന്താ പറയാൻ കാരണം? അറിഞ്ഞില്ല എന്ന് പറയാൻ കാരണം അവിടെ അജ്ഞാനം ഉണ്ടായിരുന്നു. അജ്ഞാനം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു. അതെന്തജ്ഞാനം? ആത്മാവിന് ആവരണമായിരിക്കുന്ന അജ്ഞാനം. അതാണ് ആവരണം എന്ന് പറയുന്നത്. ആ അതിനെ അറിയുന്നു അജ്ഞാനം. അല്ലെങ്കിൽ പിന്നെ അതുണ്ടെന്നെങ്ങനെ അറിയും? ഉണ്ടെന്നതിനുള്ളതിനെന്താ പ്രമാണം? അതുണ്ടായേ പറ്റും. കാരണം ജാഗ്രത പിന്നെ സംഭവിക്കണ്ടേ? അപ്പൊ ജാഗ്രതയിൽ ബീജാങ്കുര ന്യായേന ജാഗ്രതം സുഹൃത്ത് ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ടേ? അപ്പൊ ഈ ജാഗ്രതത്തിന്റെ സംസ്കാരമൊക്കെ ഇരിക്കാൻ ഒരു ഇടം വേണ്ടേ സുഹൃത്തേന്? അപ്പോൾ അതെല്ലാം ഇരിക്കുന്ന സംസ്കാരങ്ങളെല്ലാം വിലയിച്ചിരിക്കുന്ന സ്ഥാനമാണ് അജ്ഞാനം. അത് ആത്മാവിനെ ആവരണം ചെയ്തിരിക്കുന്നു. ആവരണ ശക്തി എന്ന് പറയുന്നു. അതങ്ങനെ സ്ഥിതി ചെയ്യുന്നുണ്ട്, അതിനെ അറിയുന്നുണ്ട്. അത് മറ്റൊന്നിനെ അറിയുന്നില്ല എന്നാണ്, ഒന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞ പറയുന്നതിൻ്റെ അർത്ഥം. ജാഗ്രതയിലെ വിഷയങ്ങളൊന്നും അവിടെ അറിയുന്നില്ല എന്നുള്ളതാണ്. യുക്തിപരമായി ചിന്തിക്കുമ്പോൾ അതൊരു പ്രബലമായ യുക്തിയാണ്. അങ്ങനെ ഒരു സർവസംസ്കാരങ്ങളിൽ ലയിച്ചിരിക്കുന്ന ഒന്ന് ആ സുഷുപ്തി സ്ഥാനത്തിൽ രണ്ടാമതായി സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നാണ് എന്ന് പറയുന്നു. അപ്പം അതിൽ നിന്ന് വീണ്ടും ഇതെല്ലാം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ സ്മൃതി ഉണ്ടാകുന്നു? പൂർവ അവിടെ കേവലമായ ചൈതന്യം മാത്രമായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ജാഗ്രത പൂർവ്വജാഗ്രതത്തിൻ്റെ സ്മൃതി ഉണ്ടാകുന്നത്? പിന്നെ ഉറങ്ങി അടുത്ത് വിഷയത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയും ചിന്തിക്കും. ഉറങ്ങിയവനാണോ ഉണർന്നു വരുന്നത്? അത് വേറെയാളാണോ? ഉറങ്ങിയവനാണോ ഉണർന്നു വരുന്നതെങ്കിൽ തീർച്ചയായും അവിടെ ഒരു ബീജത്തെ സ്വീകരിച്ചേ മതിയാവും. സുഖാസ്വാപ്സം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ സുഖസ്വരൂപമായ സാക്ഷി ഇവിടെ ഉണ്ടായിരുന്നു. ആ സാക്ഷിയെ കുറിച്ചുള്ള ബോധം ഉണ്ടായിരുന്നു അവിടെ. ആ സാക്ഷി തന്നെയല്ലേ അജ്ഞാനത്തെ അറിയുന്നത്? അപ്പോ അജ്ഞാനത്തെ കുറിച്ചുള്ള അറിവ് സുഖമാണെന്ന് വെച്ചേ? അജ്ഞാനത്തെ കുറിച്ചുള്ള അറിവ് തന്നെയാണ് സുഖം. രണ്ടായി പറയുന്നതല്ലേ, ഒന്നും അറിഞ്ഞില്ല എന്ന് പ്രത്യേകം പറയുന്നു, സുഖമായിരുന്നു എന്നും പറയുന്നു. ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതല്ല അജ്ഞാനത്തെ സംബന്ധിച്ച്, സുഖമായിരുന്നു എന്ന് പറയുന്നത് സാക്ഷിയെ സംബന്ധിച്ച് ആണ് രണ്ടായിട്ട് പറയുന്നത്. ഇത് ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. നമ്മൾ ആദ്യം പറയുന്നതല്ല, അദ്വൈത സിദ്ധിയിലും മറ്റും ഈ സാക്ഷിയെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട്. അവിടെ ഭാവ അജ്ഞാനത്തെ സ്വീകരിച്ചേ മതിയാവും എന്ന് സമർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഭക്ഷ്യകാരൻ ഇവിടെ പറയുന്നതനുസരിച്ച് എന്താണ് സത്യേവ സമ്പന്നഹ എന്ന വിജാനാദി. അപ്പൊ ഇവിടെ അറിവില്ല എന്ന് പറയുന്നതിന് പറയുന്നത് അവിടെ ഭാവരൂപത്തിലുള്ള അജ്ഞാനമുള്ളതുകൊണ്ടെന്നല്ല, പിന്നെയോ സത്തിൽ തന്നെ സമ്പന്നനായിരിക്കുന്നു, ഏകീഭവിച്ചിരിക്കുന്നു, അതാണ് പറയുന്നത്. പിന്നെ ഇത് ഇതിനെക്കുറിച്ചുള്ള തർക്ക വിതർക്കങ്ങളിലേക്ക് വരുമ്പോൾ അവസാനം ഇതേതാണ് എന്നുള്ളതിൽ, കാരണം ഇത് സുഷുതിയെക്കുറിച്ചുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ട് ഇതിൻ്റെ തീരുമാനം ഉണ്ടാക്കി എളുപ്പമല്ല. പിന്നെ അവസാനം ഏത് തീരുമാനിക്കും? അവരവരുടെ ഇഷ്ടം. അങ്ങനെയാണ് തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. ഏതിനോടാണോ ഒരാൾക്ക് പ്രതിപത്തി ഉള്ളത് അത് ശരിയെന്ന് തീരുമാനിക്കും. അല്ല തർക്കത്തിലൂടെ തീരുമാനിക്കുക പ്രയാസമാണ്. കാരണം ഉറക്കമല്ലേ, ഉറക്കത്തെ കുറച്ച് കിടന്ന് തർക്കിച്ചിട്ട് എവിടെയെങ്കിലും ചെന്നെത്തുമോ?